സുഖ ആവിർഭാവം. ഇത്രയും കാര്യങ്ങൾ തത്വജ്ഞാന രക്ഷ, തപസ്, വിസംവാദ നിവൃത്തി, ദുഃഖനാശം, ആനന്ദാവിർഭാവം, ഇതാണ് ജീവൻ മുക്തിയുടെ പ്രയോഗം. ജീവൻ മുക്തന് ഇത്രയും കാണും. ജീവൻ മുക്തൻ എന്ന് പറയുമ്പോ മൂന്ന് കൂട്ടർ ആരൊക്കെ? വരൻ, വരിയാൻ, വരിഷ്ഠൻ, മൂന്ന് പേരാണ് ജീവൻ മുക്തന്മാർ. സമാധി പ്രക്രിയ അനുസരിച്ചാണ് ഈ പറയുന്നത്. തത്വജ്ഞാനം എന്ന് പറയുന്നിടത്തും സമാധി പ്രക്രിയ അനുസരിച്ച് ബ്രഹ്മവിത്തിന്റെ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് കവരോക്ഷ സാക്ഷാത്കാരമാണ്. അങ്ങനെയുണ്ട് കവരോക്ഷ സാക്ഷാത്കാരം എന്ന് വെച്ചാൽ സമാധിയിലുണ്ടാകുന്ന സാക്ഷാത്കാരം. അങ്ങനെ സമാധിയിൽ തന്നെ സാക്ഷാത്കാരം ഉണ്ടാവും. എന്നാലേ ബ്രഹ്മവിത്താകത്തു. ബ്രഹ്മത്തെ അറിയുന്നവൻ എന്ന് പറഞ്ഞ അങ്ങനെ അറിയും. അവിടെ സമാധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ആ സമാധിയിൽ സാക്ഷാത്കാരം ഉണ്ടായ ആള് തുടർന്ന് എന്ത് ചെയ്യുന്നു? ജീവൻ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാകും. അതിന്റെ പ്രയോജനമാണ് ഈ പറഞ്ഞത് ജ്ഞാനരക്ഷ. അത് പറഞ്ഞു സംവാദം നിവൃത്തി, തപസ്, പിന്നെ ദുഃഖം നിവൃത്തി. ദുഃഖം ഉണ്ടല്ലോ, ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല, പിന്നെ അയാൾക്ക് എങ്ങനെ ദുഃഖം വരുന്നു? സമാധിയിലല്ലേ? സമാധി ഇരിക്കുന്നോണ്ട് ദുഃഖം നിവൃത്തിയുണ്ട്. പിന്നെ അയാൾ ദുഃഖം അനുഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ബ്രഹ്മവിത്ത് ജീവൻ മുക്തനല്ലെന്ന് പറയും. മുക്തനാണ്, ജീവൻ മുക്തനാണ് വ്യത്യാസം. മുക്തൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ. പിന്നീട് ജന്മമില്ല, അതുകൊണ്ട് ഭാവി മുക്തി എന്ന് പറയുന്നതാണ്. ജന്മമില്ലാത്തതുകൊണ്ട് മുക്തനാണ്. മുക്തനെന്നും ജീവൻ മുക്തനെന്നും പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. മുക്തൻ എന്ന് പറയുമ്പോൾ ഇനി ജന്മമില്ലെങ്കിൽ മുക്തനാണ്. ജന്മത്തിൽ നിന്നും മരണത്തിൽ നിന്നെല്ലാം മുക്തനാണ്. ജീവൻ മുക്തനെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാവണം. അത് സമാധിയല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പോൾ അവിടെ സമാധിസ്ഥനായിരിക്കുന്ന ആള് അവിടെ ദുഃഖം. പിന്നെ വരുന്ന ആനന്ദ ആവിർഭാവം, സുഖാവിർഭാവം. സുഖാവിർഭാവത്തെ വ്യാഖ്യാനിക്കുന്നത് ശ്രുതിക്കനുസരിച്ചിട്ടാണ്. ശ്രുതി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒന്ന് പറയുന്ന സർവകാമ അവാപ്തി, എല്ലാ കാമങ്ങളും പ്രാപിക്കുന്നു ജീവൻ മുക്തൻ. അത് എങ്ങനെ സർവകാമങ്ങളെയും പ്രാപിക്കുന്നു? സർവ സാക്ഷിയായിട്ട് ഒന്ന് ജീവൻ മുക്തൻ സർവത്തിനും സാക്ഷിയാണ്. സർവത്തിനും സാക്ഷിയായിരിക്കുന്നോണ്ട് ഒരു ദുഃഖത്തിലും ഇടപെടുന്നില്ല. അങ്ങനെ സർവസാക്ഷിയായിരിക്കുന്ന ആനന്ദമാണ്. അങ്ങനെ പിന്നെ സർവ അകാമഹതത്വം. സാധാരണ മനുഷ്യന്റെയൊക്കെ കാമം ഹനിക്കും, എന്തെങ്കിലും ഒരാഗ്രഹം ഒന്നും നടക്കാതെ വരും. ജീവൻ മുക്തൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല, സർവ അകാമഹതത്വം. അല്ലെങ്കിൽ സർവകാമപ്രാപ്തി എന്നും പറയുന്നതും അങ്ങനെയും എടുക്കാം. എന്നുവെച്ചാൽ ഉപനിഷത്തിൽ പറയും ആനന്ദം താരതമ്യം, ആനന്ദത്തിന്റെ താരതമ്യം, ഇങ്ങേറ്റം തുടങ്ങി അങ്ങ് ഹിരണ്യഗർഭൻ വരെയുള്ള ആനന്ദങ്ങളെല്ലാം അകാമഹതനായ ശ്രോത്രിയന്റെ ആനന്ദത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നെല്ലാം പറയും. അതനുസരിച്ചിട്ട് അകാമഹതത്വം, കാമങ്ങളൊന്നും ഹനിക്കപ്പെടുന്നില്ല, അകാമഹതനായിരിക്കുന്നു, കാമങ്ങൾ ഹനിക്ക, ഇച്ഛാഭംഗമൊന്നും ഇല്ലാത്തവനെന്നുണ്ടെങ്കിൽ പറയാം. സർവഭോക്തൃ രൂപമായിരിക്കുന്നു, അങ്ങനെയും പറയും. സർവവും അനുഭവിക്കുന്നവനായിരിക്കുന്നു. എന്തുകൊണ്ട് അത് പറയുന്നത്? സത്തായി ചിത്തായി ആനന്ദരൂപമായിരിക്കുന്നു. എല്ലാം അനുഭവിക്കുന്ന ഒരാളും അവന്റെ സ്വരൂപമാണ്, തന്റെ സ്വരൂപത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്, പ്രപഞ്ചത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളും. അങ്ങനെയൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്, സർവകാമ അവാപ്തി. പിന്നെ മറ്റൊന്ന് ചർച്ച ചെയ്യുന്നത് കൃതകൃത്യത്വം, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ ഒന്നും ചെയ്യാനില്ല, സമാധിയിരിക്കുന്ന ആൾ പിന്നെ എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ പ്രാപ്തവ്യം, എന്തൊക്കെയാണോ നേടേണ്ടതെല്ലാം നേടി, സ്വർഗമോ അതുപോലെയുള്ള കാര്യങ്ങളോ എന്തൊക്കെ നേടണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നേടിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആനന്ദ ആവിർഭാവത്തെ വ്യാഖ്യാനിക്കുന്ന ഈ രീതിയിലൊക്കെയാണ്. അങ്ങനെ വരിഷ്ഠസ്ഥാനത്തെത്തിയിരിക്കുന്നവർ ജീവൻ മുക്തന്റെ ശരീരം ഈശ്വരൻ പ്രേരിപ്പിച്ച പ്രാണന്റെ പ്രവർത്തനമാണ് എന്നാണ്. അവിടെ ആ വ്യക്തിക്ക് പിന്നെ ഒന്നും പ്രവൃത്തിയൊന്നുമില്ല, ഈശ്വര പ്രേരണ കൊണ്ട് ഈശ്വരനാണല്ലോ സൃഷ്ടിച്ചത്, സംഹാരങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈശ്വരൻ പ്രേരിപ്പിച്ചത് കൊണ്ട് പ്രാണപ്രവർത്തനം കൊണ്ട് ആ ശരീരം നിലനിൽക്കും, എത്ര കാലം അത്ര കാലം, എത്ര ദിവസമൊന്നോ മാസമൊന്നോ വർഷമൊന്നോ ഒന്നും പറയാൻ പറ്റില്ല. അതിന് ഈശ്വര നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായാലും മരിക്കും, അതിനുത്തരം പറയുന്നതാണ് ഈശ്വരൻ. പിന്നെ അയാളുടെ ശരീരത്തിന്റെ പ്രാണപ്രവർത്തനം നടത്തുന്ന ഈശ്വരനാണ്, ഈശ്വരപ്രാണെന്നുണ്ടാകും നശിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് പുരാണങ്ങളും വേദവും സ്മൃതികളും ഇതിഹാസങ്ങളും എല്ലാം വ്യാഖ്യാനിച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ ഒരിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഏറ്റവും പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത് വാസിഷ്ഠം. വാസിഷ്ഠമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന യോഗി അന്തശീതളത അനുഭവിച്ചിരിക്കുന്നു എന്നാണ് വാസിഷ്ഠത്തിൽ പറയുന്നത്. അതിനെയാണ് ഇവരെല്ലാവരും പറയുന്നത്. അന്തശീതളത എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലൊരു തണുപ്പ്, ഒരു സുഖം, അതനുഭവിച്ച് അങ്ങനെ ഇരിക്കുന്നു എന്നാണ്. യാതൊരു തരത്തിലുള്ള ശല്യങ്ങളും ഇല്ലാതെ ആരെങ്കിലും തല മുറിച്ചുകൊണ്ട് പോയാലും ഒന്നും അറിയാതെ ഈശ്വരൻ നിശ്ചയിക്കുന്നത് വരെ ഇരിക്കും. അത് കഴിയുമ്പോൾ ആള് മരിക്കും. അവിടെ ചോദിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദ്യം വരുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അതിന് വലിയൊരു ഭാഗ്യം. ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ കണ്ടെത്താമെന്നും പറഞ്ഞു പോയാല് അങ്ങനെ പോയി കഴിഞ്ഞാല് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരാൾ കാണുമെന്നാ പറയുന്നത്, ആരാണെന്നും പറയുന്നില്ല. നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കും ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ടോ, ഉണ്ടെങ്കിൽ അയാൾ ഉണ്ടെന്നോ. ഞാനൊരു അങ്ങനെ അന്വേഷിച്ച് കിടന്ന ഒരു സ്വാമിയെ കണ്ടു ഉത്തരകാശിയില് ചെന്നപ്പോ, ഇവിടെ വന്നതിന് ശേഷം ആണെന്ന് തോന്നുന്നു. അവിടെ ഉദ്ദാല ഗുഹയുടെ അടുത്തൊരു ചെറിയ കുടിൽ കെട്ടി ഒരാൾ താമസിച്ചു. ഉദ്ദാല ഗുഹ എന്ന് പറയുന്നത് നമ്മുടെ സന്ദ്രാനന്ദ സ്വാമിക്കും ശിവസ്വരൂപാൻ സ്വാമിക്കും സന്യാസം കൊടുത്ത ഒരു ശ്രീധരാനന്ദ സ്വാമി കൊല്ലത്തുകാരൻ ഒരാളാണ്. അങ്ങനെ താമസിച്ചു, ഞാൻ അവിടെ പോയപ്പോഴേ അങ്ങയുടെ കൂടെ താമസിച്ചു കുറച്ച് ഒരു മാസമാണ്. അതിന്റെ അടുത്തൊരു കുടിൽ കെട്ടിയ ഒരു സ്വാമി താമസം, അങ്ങനെ കണ്ണ് കാണത്തില്ല. അപ്പോ അവിടെ ചെന്നിരുന്ന് അങ്ങനെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വാസിഷ്ഠം വായിച്ചിട്ടാണ്, മലയാളിയാണ്. അത് കഴിഞ്ഞ് നേരെ നേപ്പാളിൽ പോയി, തിബത്തിലും പോയി. ഞങ്ങൾ വളരെ വയസ്സായി അന്ന് അവിടെയൊക്കെ യാത്ര ചെയ്യാറ്. ഇന്ത്യ ചൈന യുദ്ധത്തിന് മുമ്പാണ് അന്ന് അവൾ എല്ലായിടത്തും യാത്ര ചെയ്യുന്നതിന് കുഴപ്പം. യുദ്ധം വന്നതിന് ശേഷമാണ് അവിടെ ബോർഡറൊക്കെ അടച്ചത്. നടന്ന് കടന്ന് കടന്ന് അപ്പോ ഇദ്ദേഹം മഞ്ഞിലൂടെ നടന്നു. അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണെന്നാണ്, മഞ്ഞിലൂടെ നടന്ന് കണ്ണിന്റെ കാഴ്ച പോയി. അങ്ങനൊരു സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. മണ്ണിലൂടെ മഞ്ഞിലൂടെ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ കാലിന്റെ അടിഭാഗം കട്ടിപിടി, ശരീരം പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ശരീരം ചെരുപ്പൊന്നുമില്ല. എന്തായാലും ആളുടെ കാഴ്ച പോയി. പുള്ളി പറയുന്നത് ഇനിയിപ്പോ എന്തായാലും കാണാനും പറ്റില്ല, കണ്ണുള്ള കാലത്ത് എന്തായാലും കാണാൻ പറ്റിയില്ല, ഇനിയിപ്പോ എന്തായാലും കാണാനും പറ്റിയില്ല, എന്റെ കണ്ണിന്റെ കാഴ്ചയും പോയി. അങ്ങനെ ആരെയും കണ്ടു, ഇങ്ങനെ ആരെങ്കിലും ഒരു സിദ്ധനെ എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? അങ്ങനെ ഒരാളെ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ ഇന്ന ആളുണ്ട് എന്ന് പറയുന്നില്ല, അങ്ങനെ ആരെങ്കിലും ഒരാൾ ഉണ്ടാകണം ശാസ്ത്രത്തിൽ പറയുന്നില്ലേ. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ്, വിദ്യാരണ്യ സ്വാമിയുടെ വ്യാഖ്യാനം വാസിഷ്ഠത്തിൽ പറയുന്നതുമാണ്, അതനുസരിച്ച് പറയുക. സമാധി എന്ന് പറയുന്നത് അതൊരു വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്, ഒരു വ്യക്തിയുടെ അനുഭവം. യോഗശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു സമാധി എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. യോഗിയുടെ സമാധി വിശേഷമാണ്, സമാധി ഏത് മനുഷ്യനും ഉണ്ടാകാം. അപ്പൊ സമാധി ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് സമാധിയില്ല, അതുകൊണ്ട് സമാധി അസംബന്ധം, എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് പക്ഷെ വിശ്വസിക്കാതിരിക്കാം, ഓ അതൊന്നും നടക്കത്തില്ല, വെറുതെ പറയുന്നതാണ്. എന്നുവെച്ചാൽ എനിക്ക് അംഗീകരിക്കാതിരിക്കാം, വിശ്വസിക്കാതിരിക്കാം, പക്ഷെ നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എനിക്കിപ്പോ അനുഭവമില്ല, അതുകൊണ്ടില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ആരെങ്കിലും ഒരാള് അങ്ങനെ സമാധി എത്തിച്ചേർന്നു, അങ്ങനെ സമാധി ഇരിക്കുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അംഗീകരിച്ചില്ല എന്ന് വിചാരിച്ച് നിഷേധിക്കാൻ പറ്റില്ല, വേറൊരാളുടെ അനുഭവത്തെ നമുക്ക് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ നിഷേധിക്കാൻ പറ്റത്തില്ല. നമ്മള് ശാസ്ത്രം പറയുന്നതനുസരിച്ച് യോഗശാസ്ത്രമായാലും ശരി, അതുപോലെയുള്ള അദ്വൈത ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ചാലും ശരി, സമാധി എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് സമാധിയെ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ വാക്കിനെ പ്രമാണമായി സ്വീകരിക്കുന്നവർക്ക് സമാധി അംഗീകരിക്കാം. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാള് നടന്നില്ലെങ്കിലും അത് അംഗീകരിക്കും, അങ്ങനെ സംഭവിക്കാം എന്നുള്ള ഒരു സാധ്യതയുണ്ട്. അത് അനുഭവമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധയുടെ വിശ്വാസത്തിന്റെ വിഷയമാണ്. ഇനി ഒരാൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല, ഞാനത് അനുഭവിക്കും എനിക്ക് ഉറപ്പാണ് എന്നും പറയാം. അതുകൊണ്ട് നമുക്ക് അനുഭവമില്ലാതെ കൊണ്ട് നിഷേധിക്കുക എന്ന് പറയുന്ന നടക്കത്തില്ല. അംഗീകരിക്കാതിരിക്കാം, പക്ഷെ നിഷേധിക്കാൻ പറ്റത്തില്ല, വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി. അതാണ് ഇതിലൊക്കെ ഇങ്ങനെ സമാധിയത്രയും വിശദമായി വിശദീകരിക്കുന്നത്. അങ്ങനെ സമാധിയിൽ ഇരിക്കുമ്പോ അവിടെയുള്ള പ്രധാനമായ രണ്ട് ജോലിയാണ്, ജീവൻ മുക്തന്റെ പ്രധാനമായ രണ്ട് ജോലിയാണ് വാസനാക്ഷയവും മനോനിരോധവും സാധിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ശ്രമിക്കും. അപ്പോ ബ്രഹ്മവിത്തായ ഒരാള് പിന്നെ മുമ്പോട്ട് പോകുന്നു, വീണ്ടും അയാൾ സമാധി പരിശീലിക്കുന്നെന്ന് വെച്ചാൽ മനോനിരോധത്തെ സ്ഥിരമാക്കിയിട്ട് മനസ്സിനെ ഇല്ലാതാക്കും. അതാണ് പിന്നെ മറ്റൊന്നും ഇതെല്ലാം ഒരുമിച്ച് നടക്കുന്നു. പഞ്ചദശീലതയെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. തത്വജ്ഞാനമുള്ള ഒരാള് തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടും മനോനാശത്തിന് വേണ്ടിയിട്ടും വാസനാക്ഷയത്തിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവരാണ് ഈ പറയുന്ന മൂന്ന് കൂട്ടർ, 5, 6, 7. ഈ മൂന്ന് ഭൂമികകളിലും മൂന്ന് അവസ്ഥകളിലുമാണ് വാസനയാണ് സാധാരണ നമുക്ക് പെട്ടെന്ന് കാമക്രോധങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ പൂർവാപരവിക്കാരം കൂട. ഇന്ന് ഈ പുണ്യപാപങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന സംസ്കാരത്തിനെയും വാസന എന്ന് പറയും. പുണ്യപ്രവൃത്തിക്കും പാപപ്രവൃത്തിക്കും കാരണമായിരിക്കുന്ന സംസ്കാരങ്ങളും വാസനയാണ്. നമ്മുടെ ഈ പിന്നെ കാലഘട്ടത്തിൽ തന്നെ ആന്ധ്രയിൽ ഒരു ബാലയോഗി ഉണ്ടായിരുന്നു. ഞാനൊരിക്കൽ ഇദ്ദേഹത്തിന് കാണാൻ വേണ്ടി പോയതാണ്, പക്ഷെ കാണാൻ പറ്റിയില്ല. കാരണം ഇദ്ദേഹം ഒരു മുറിക്കകത്ത് ഇദ്ദേഹത്തെ പൂട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടത്. എന്നുവെച്ചാൽ ഇദ്ദേഹം പൂട്ടിയിരിക്കുകയാണ് അതിനകത്ത്. ഇദ്ദേഹം സമാധിയായ വാർത്തയും പത്രങ്ങളിൽ വായിച്ചു. ഇപ്പോഴും ആ ഒരു സ്ഥലമുണ്ട്. അദ്ദേഹം അന്നപാനാദികളൊന്നും കഴിക്കാതെ ഒരു വീടിന്റെ അകത്തിരുന്നു എന്നും വർഷത്തിൽ ശിവരാത്രിക്ക് മാത്രം പുറത്ത് തുറന്നു വന്നു എന്നുമാണ് കഥ കേട്ടിട്ടുള്ളത്. ബാലയോഗികൾ ഒരുപാട് പേരുണ്ട്. ഇത് ആന്ധ്രയിലെ ബാലയോഗി. അത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് പത്രത്തിൽ വന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സമാധിയായിട്ടുണ്ട് കേട്ടു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതാണ്, അദ്ദേഹം മുറിക്കകത്ത് കയറി ഇരിക്കുന്നു. മാത്രമല്ല ജനപ്രതീതികളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ റൂം പുറത്ത് വന്ന് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂട്ടാൻ അദ്ദേഹം പറഞ്ഞിട്ട് അകത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ ഉണ്ട്. കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെ സമാധിയിലിരുന്നു എന്നാണ് ഇത് നടന്ന സംഭവം. പിന്നെ വേറെ ഒരു യോഗിനിയമ്മ കുറച്ചു മുമ്പ് ജീവിച്ചിരുന്നു, ഒരു വസ്ത്രമൊന്നും ധരിക്കാതിരുന്നു. അവരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അവരും ഈ ആന്ധ്രയിൽ അവിടെ എവിടെയാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് തന്നെ വടക്കേ ഇന്ത്യയിൽ ഒരു യോഗിനിയമ്മ ജീവിച്ചിരുന്നു. അവരെ ഭർത്താവും കുഞ്ഞും മരിച്ചു. പിന്നെ അവർ ഭക്ഷണം കഴിച്ചില്ല. പിന്നെ അവർ ഭക്ഷണം കഴിക്കാതെ ജീവിച്ചു. അങ്ങനെ ഒരു ഇതൊക്കെ കഥയാണ്. നമ്മുടെ ഇവിടെ കൊണ്ട് താമസിക്കുന്നുള്ള പൂരിസ്വാമി സ്വാമിയുടെ പേര് എന്തുപുരിയാണ്? ആനന്ദപുരി. ആനന്ദപുരി പറയുന്ന ആനന്ദപുരി ഇദ്ദേഹത്തിനെ പോയി കണ്ടിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അല്ല ഈ അമ്മ അത് ഭക്ഷണം കഴിക്കായിരുന്നു, ഭക്ഷണമേ കഴിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരാൾ സമാധിയായി, ഒരു സ്വാമി ഭക്ഷണം കഴിക്കാത്ത ഒരു സ്വാമി, ഭക്ഷണമേ കഴിച്ചിട്ടില്ല. പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം കിട്ടാണ്. പക്ഷെ അവര് ഇന്ന് സമാധിയിലല്ലായിരുന്നു, ഭക്ഷണം കഴിക്കായിരുന്നു, പക്ഷെ അവരൊക്കെ ജനങ്ങളുമായി ഇടപെട്ട് തന്നെയായിരുന്നു. എന്നാൽ ഈ ബാലയോഗി ഭക്ഷണം കഴിക്കാതെ തന്നെ ഇരുന്നുവെന്നാണ് വായിച്ച് ഞാൻ അറിഞ്ഞു. സമാധി തന്നെ ഇരിക്കുകയായിരുന്നു, ഒരു വ്യവഹാരമില്ല, വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും. സന്ധനൊക്കെ ബീഡി വലിക്കും, ചായ കുടിക്കും, അവരൊക്കെ അവരൊന്നും ഈ പറയുന്ന ഈ കൂട്ടത്തിൽപ്പെടുന്നവരല്ല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുള്ളവര് ജന്മനാൽ തന്നെ അങ്ങനെ ചില വിശേഷതകൾ കാണിക്കുന്നവരാണ്. അവരെന്തെങ്കിലും ഒരു പ്രത്യേകത കാണും, ജനിക്കുമ്പം തന്നെ കർമ്മേണ അങ്ങനെ മാറും. ഇവരൊക്കെ അവരൊക്കെ ചായ കുടിക്കും, മറ്റ് ഭക്ഷണമൊന്നും കഴിച്ചിരുന്നു. പിന്നെ അവരുമെല്ലാം എന്തോ ഒരു മാനസികമായ അവസ്ഥയിൽപ്പെട്ടവരാണ്, അതിന് സംശയമാണ്. ഏതോ ഒരു തരത്തിലുള്ള മാനസിക അവസ്ഥയിൽപ്പെട്ടതാണ്. അത് ഏത് തരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് പോലെ ഈ പറയുന്ന ക്രമം അതൊന്നും അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല. എന്നുവെച്ചാൽ വിദിഷാ സന്യാസം, തത്വനിശ്ചയം, വിദ്വത് സന്യാസം, ജീവൻ മുക്തി. വിദ്വത് സന്യാസം എന്ന് പറയുന്നത് ഈ വാസനാക്ഷയത്തിനും മനോനാശത്തിനും വേണ്ടി അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് വിദ്വത് സന്യാസം. മറ്റൊരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഈ മൂന്നവസ്ഥകളിലേക്ക് പോകും. അപ്പൊ ഇതൊരു ഈ പറയുന്നൊരു ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആയുസ്സിൽ സാധിക്കുന്ന കാര്യമാണ്. മദ്യശമതമാദികളെല്ലാം വരണം, അത് കഴിഞ്ഞ് പിന്നെ വിവിധക്ഷാ സന്യാസം, പിന്നെ തത്വജ്ഞാനത്തിന് വേണ്ടിയുള്ള ശ്രവണ മനനങ്ങൾ, പിന്നെ അവിടെ ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ തത്വനിശ്ചയം എന്ന് പറഞ്ഞാൽ അത് അപരോക്ഷ സാക്ഷാത്കാരമായിരിക്കണം. അപ്പോൾ ബ്രഹ്മ വിത്തായി, പിന്നെ വിദ്വത് സന്യാസമായി, പിന്നെ മനോനാശത്തിനും വാസനാക്ഷയത്തിനും വേണ്ടി പ്രവർത്തിക്കുക, വന്ന് അവസാനം ബ്രഹ്മവിദ് പരിഷ്ഠനായിരിക്കുക. ഒരാളുടെ ജീവിതത്തിൽ കാണുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. നമുക്കെന്ന് വെച്ചാൽ ഒരു വ്യവഹാരം അവിടെ നടക്കാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും ചാടിക്കേറി ബ്രഹ്മവിദ് പരിഷ്ഠൻ എന്നൊക്കെ പ്രസംഗിക്കുന്ന പോലെ അല്ല, പ്രവൃത്തിയിൽ എങ്ങനെയായിരിക്കണം. ഒരു വ്യവഹാരവും അർത്ഥവാദമായിട്ട് നമുക്ക് ആരെ കുറിച്ചും പറയാൻ പറ്റില്ല. ബ്രഹ്മവിദ് പരിഷ്ഠനാണ്. പക്ഷെ ഇവിടെ പറയുന്ന ലക്ഷണങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആ വ്യക്തിയിൽ സമ്പൂർണമായ മനോനിരോധം വന്നു കഴിഞ്ഞാൽ പ്രാണനിരോധം വരെ സംഭവിക്കണം. ശരീരത്തിൽ പ്രാണന്റെ പ്രവർത്തനം പോലും കാണാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരാളിനെ ഒരു ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്ന സാധ്യത ഇല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ആയുസ് കൂട്ടേണ്ടി വരും. 200 വർഷം 300 വർഷമൊക്കെ പോയാൽ ചിലപ്പോൾ സാധിച്ചു. ഭാവിയിൽ അത് സംഭവിക്കും. ശാസ്ത്രം മനുഷ്യന്റെ ആയുസ് കൂട്ടും. അപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ഒരാളിന് വേണ്ടിയൊക്കെ ശ്രമിച്ചാൽ ചിലപ്പോൾ 200, 300, 400 വർഷമൊക്കെ ചെല്ലുമ്പോൾ ആളി പറയുന്ന സ്ഥലത്തെത്തും. ഇന്നത്തെ കാലത്ത് സാധ്യമാണ്. അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ സ്വാധിച്ചായിട്ടും കാണുന്നില്ല. ഈ പറഞ്ഞില്ല, ഇപ്പൊ ബാലയോഗി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ അവര് സമാധിയിലാണ്, പ്രപഞ്ചോപകാരമില്ലായിരിക്കും. അങ്ങനെ ഇരുന്നിരുന്നിരിക്കുക, അങ്ങനെ സംഭവിക്കും. ഈ കേരളത്തിലുണ്ടായിരുന്ന ഒരു പരപ്പൂർ യോഗിനിയും ബാലകൃഷ്ണൻ സാറിന്റെ ഗുരുവാണ് അവർ. അവരുടെയും ജീവിതത്തിൽ പറയുന്ന ഒരു ദിവസങ്ങളോടെ സമാധിയിരിക്കും, ഒരു പ്രവൃത്തിയില്ല. പിന്നെ അവർ ഉണർന്നു വന്നിട്ട് ശിഷ്യന്മാർക്കൊക്കെ ഉപദേശം കൊടുക്കും, അവർ സമാധി തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഒരവസ്ഥയിൽ അവരിയ്ക്കുന്നു എന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളതാണ്. പിന്നെ അവർക്ക് കടുത്ത രോഗങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട്. അതല്ല, ഒരിക്കലും അവർക്ക് ശരീരത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടില്ല, ഒരു കടുത്ത രോഗിയായിരുന്നു. അങ്ങനെ രോഗങ്ങളാണ് അവരിങ്ങനെ ധ്യാനത്തിലേക്കൊക്കെ നയിച്ചത്. പിന്നീട് അവരങ്ങനെ സമാധിയായിരുന്നു എന്നും പറഞ്ഞു. പക്ഷെ അവരും ഇടയ്ക്കിടയ്ക്ക് സമാധിയൊക്കെ വിട്ടിട്ട് വീണ്ടും മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുകയും ചെയ്യും. അവർ ഉപദേശം കൊടുക്കാനും പ്രഭാഷണം നടത്താനും ഒക്കെ അവരും അതുമൊക്കെ ചെയ്യും. ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടു. എനിക്കൊന്ന് അതിന് ശേഷം ഇവരിവിടെ വന്നു, അതിനുശേഷവും വന്നു. അവര് വന്നിട്ടുണ്ട്, അവര് യാത്രയൊക്കെ ചെയ്യുവാണ്. പക്ഷെ ഇടയ്ക്ക് അവര് സമാധിയിലിരിക്കും. പറയുന്നതൊക്കെ അദ്വൈതമാണ്, കടുത്ത അദ്വൈതമാണ്. ഈ വാസശേഷത്തിൽ പറയുന്ന പോലെയാണ് അവര് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരിടത്ത് കാണുക, അവര് സന്യാസിനി ആയിരുന്നു. സന്യാസി ജീവിതമാണ് അവർ നയിച്ചത്. അത് അതാ പറയുന്നത്, അങ്ങനെ ഒരു സമാധി, അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. പിന്നെ ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി ഇവരൊക്കെ സമാധിയിലിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ സമാധി ഇരുന്നെങ്കിലും എന്താണ്, അവരെല്ലാം അത് വിട്ടിട്ട് പിന്നീട് പ്രവൃത്തികളിലേക്ക് വന്നു. രാമകൃഷ്ണദേവൻ പൂജയിലും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും, രമണ മഹർഷിയാണെങ്കിലും എന്താണ് ഗുഹയിൽ കുറെ കാലം ഇരുന്നിട്ട് പിന്നെ ഒന്ന് ആശ്രമം ഉണ്ടാക്കി, കോടതിയും കേസും എല്ലാം ഉണ്ടായി. അത് നമുക്കിപ്പോ പ്രയാസമാണ്. കാരണം എന്താണ്, ബ്രഹ്മവിത്ത് എന്ന് പറയുമ്പോ ഈ പറയുന്ന സമാധി പ്രക്രിയ അനുസരിച്ച് അവിടെ അവരോട് സാക്ഷാത്കാരം ഉണ്ടായി. പിന്നെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് അവിടെ പരിശ്രമം ചെയ്യുന്നില്ലെന്നാണ് അതിനർത്ഥം. മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്തുവരും? അവർ പിന്നെ വരിയാൻ വരിഷ്ഠൻ, അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ. വീണ്ടും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രഹ്മവിത്ത് എന്നേ പറയാൻ പറ്റും. എന്തുകൊണ്ട്? വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, സമാധിയിലല്ല നിരന്തരം ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടിയല്ല ശ്രമിക്കുന്നതെങ്കിൽ ബ്രഹ്മവിത്ത് തന്നെ. പിന്നെ കാരണം ഈ രണ്ടും തമ്മിൽ ബന്ധമില്ല. വാസിഷ്ഠത്തിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാമൻ ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെ കുറച്ച് പേരിരിക്കുന്നു പറയുന്നത്? രണ്ട് രണ്ട് തന്നെയാണ്. അതായത് ചിലര് അങ്ങനെ അപരോക്ഷ സാക്ഷാത്കാരം കിട്ടിയതിന് ശേഷം അവര് പ്രവർത്തിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു മണിക്കൂർ സമാധി ഇരിക്കുക, അതുകൊണ്ട് കാര്യമില്ല, കാരണം തുടരുന്നില്ല. ചിലരങ്ങനെയല്ല, വ്യവഹാരത്തിലൊന്നും ഏർപ്പെടാതെ പിന്നെ നിരന്തരം എന്ത് ചെയ്യുന്നു, ഏകാന്തതയിരുന്ന് സമാധി തന്നെ ശരിക്കുന്നു. ഈ രണ്ടു കൂട്ടരേ ഉള്ളൂ. ഒന്നുകിൽ എന്താണ്, അതിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ശരി, അങ്ങനെ ഒരു സമാധി അനുഭവം ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് പ്രവൃത്തിയിലേർപ്പെടും, അല്ലെങ്കിൽ പിന്നെ അതിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. അതായത് വല്ലപ്പോഴും ആയിരിക്കും ഒരു സമാധി, പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മവിത്തിനപ്പുറം പോകുന്നില്ല. സന്യസ്യ സർവകർമാണി സതതം ബ്രഹ്മനിഷ്ഠയ എശ്ചരത്യവനോ എന്നാണ് അവിടെ പ്രത്യേകം പറയുന്നതാണ്. പിന്നെ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, പിന്നെ കർമ്മം ചെയ്യുകയല്ല, ദേഹയാത്രയായി ബ്രഹ്മവിദ്യ. അയാള് ബ്രഹ്മനിഷ്ഠനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിരന്തരം ഈ അഭ്യാസം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേറെ അത് ചെയ്യാത്ത ഒരാളിന് ചാടിക്കേറി ബ്രഹ്മവിത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പുകഴ്ത്തി പറയാം. അല്ല, ബ്രഹ്മവിത്ത് ഭരണം ശാസ്ത്രത്തിന്റെ പറയുന്ന വ്യാഖ്യാനം അനുസരിച്ച് പറയാൻ പറ്റില്ല. പിന്നെ അർത്ഥവാദമായിട്ട് നമ്മൾ പറയുമല്ലോ, എന്നുവെച്ചാൽ സ്തുതിപരമായിട്ട് എന്തും പറയാം, അതിന് വസ്തുതാപരമായി ശരിയല്ല. അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, സന്യസ്യ സർവകർമാണി സതതം ബ്രഹ്മനിഷ്ഠ. സതതം ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്, കർമ്മങ്ങളില്ല അവിടെ, ഒരൊറ്റ പണിയുള്ള ബ്രഹ്മനിഷ്ഠ എന്ന് വെച്ചാൽ ഈ അഭ്യാസം ചെയ്യുക, വാസനാക്ഷയവും മനോനിരോധവും ചെയ്യുക. ശരീരം നിലനിൽക്കുന്നുണ്ട്. അപ്പോ അയാള് ഉണർന്നു വന്നിട്ട് ആശ്രമം ഉണ്ടാക്കിയല്ല, ഉണർന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു, തിരിച്ചു വീണ്ടും സമാധിയിലിരിക്കുന്നു. അത് വാസക്ഷത്തിൽ പറയുന്നുണ്ട്, അത് ഓരോരുത്തരുടെ പ്രാരബ്ധം, ഒരാളുടെ പ്രാരബ്ധം അങ്ങനെയാണ്. അയാൾക്ക് ഇതിനാണ് താല്പര്യം തോന്നുന്നത്, അതിന് പ്രാരബ്ധം എന്നുള്ള ഒറ്റ മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇതിൽ ഏതാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ, ഇതിന് ശ്രേഷ്ഠമെന്ന് വസിഷ്ഠന്റെ അഭിപ്രായത്തിൽ രണ്ടും ഒരുപോലെ തന്നെ. പക്ഷെ വിദ്യാരണ്യ സ്വാമി പറയുന്നത് രണ്ടും ഒരുപോലെ അല്ല, സമാധിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. വാസിഷ്ഠത്തിനെ തന്നെ വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹം പറയുന്നതാണ്. അത് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതല്ലേ, ഇങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, മനസ്സിലായോ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നുള്ളത്, ഇതെല്ലാം വ്യാഖ്യാനമാണ്. നമ്മളെങ്ങനെ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ള രീതി അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഒരാളുടെ വ്യാഖ്യാനമാണ്, ആരുടെ, ദേവന്യ സ്വാമിയുടെ. പിന്നെ വാസിഷ്ഠം, വാസിഷ്ഠം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമാണ്, അദ്വൈതം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഏതോ ഒരു മഹാപണ്ഡിതൻ വ്യാഖ്യാനിച്ചാണ് വാസിഷ്ഠം എന്ന് പറയുന്നത്. എല്ലാം വ്യാഖ്യാനങ്ങളാണ്, അതിനെങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രമാണം അവിടെ വേണം, ഇന്ന ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് വ്യാഖ്യാനിക്കും. അല്ല, നമ്മുടെ മതപ്രഭാഷണം പോലെ വായി തോന്നിയത് കോതയ്ക്ക് പോട്ടെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ ശരിയാവും. ഇവരിപ്പോ ഈ വ്യാഖ്യാനങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം, പക്ഷെ വ്യാഖ്യാനിക്കുന്നതിന് അവർക്ക് ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്, അതനുസരിച്ച് വ്യാഖ്യാനം. ദേവൻ സ്വാമിയുടെ വ്യാഖ്യാനത്തോടൊന്നും ഭാഷ്യത്തിന്റെ നിലയിൽ നോക്കുമ്പോൾ ഒരിക്കലും യോജിക്കാനേ പറ്റത്തില്ല, പല കാര്യങ്ങളും വിയോജിപ്പുണ്ടാവാം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിന് ചില പ്രമാണങ്ങളുണ്ട്. അപ്പൊ ഈ സമാധിയെ സംബന്ധിച്ചല്ല, സമാധി എന്ന് പറയുന്നത് യോഗികളുടെ സ്വന്തമാണ്, യോഗികളാണ് സമാധിയെ കുറിച്ച് പറയുന്നത്. ആ യോഗികളുടെ സമാധി ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. സമാധിയെ കുറിച്ച് ചർച്ച ചെയ്തതെല്ലാം പതഞ്ജലിയാണ്, അതിനെ അദ്വൈതത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സമാധി എന്ന് പറയുന്ന ഭാഗത്തിലൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. മറ്റ് ഈ അദ്വൈതവുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. സമാധി എന്ന് പറയുന്നത് ഇപ്പൊ യോഗശാസ്ത്രം അനുസരിച്ച് ഒരാള് സമാധിക്ക് പരിശ്രമിച്ചാൽ ഏത് സമാധി ഉണ്ടാവും, അതില്ല എന്ന് പറയാൻ നമുക്ക് എന്താ കാര്യം? അത് വാസിഷ്ഠത്തിൽ ഇതിന് പറയുന്നത് എന്താണ്, അതൊരു വ്യത്യാസമില്ലെന്നാണ്. വിദ്യാരണ്യ സ്വാമി പറയുന്ന വ്യത്യാസമുണ്ടെന്ന്. വാസിഷ്ഠത്തിൽ പറയുന്ന എന്താണ്, ഒരാൾ എന്തുകൊണ്ട് ഇതിനുവേണ്ടി ശ്രമിക്കുന്നു, അയാളുടെ പൗരുഷം കൊണ്ട്. പൗരുഷം തന്നെയാണ്, പക്ഷെ പൗരുഷത്തിന് അയാളുടെ പ്രാരബ്ധം കൂടെ അനുകൂലമായിരിക്കും. എന്തുകൊണ്ട് വ്യവഹാരത്തിൽ ഇടപെടുന്നു, അപ്പോ അയാളുടെ അതിനും പൗരുഷം വേണമല്ലോ, പൗരുഷമില്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ലോകസംഗ്രഹ ലോകാനുഗ്രഹ പ്രവർത്തിക്കണമെങ്കിൽ പൗരുഷം വേണം, പ്രവർത്തിക്കണം. അവിടെയാണ് പൗരുഷം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ അതിനനുകൂലമാണ് അയാളുടെ പ്രാരബ്ധം, സംസ്കാരം. അതുകൊണ്ട് ഇത് രണ്ടിലേതാണ് മെച്ചം എന്ന് പറയാൻ പറ്റില്ല. രണ്ടും ഒരുപോലെ തന്നെ, കാരണം രണ്ടുപേരും മുക്തന്മാരാണല്ലോ. പിന്നെ ഇത്രയുള്ള വ്യത്യാസം, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ സമാധിയൊക്കെ നേടി ജീവിച്ചിരിക്കുന്നവർ കുറച്ച് കാലം, അതായത് എത്ര വർഷമൊന്നും പറയാൻ പറ്റില്ല. ആ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾ വിചാരിക്കുന്നു എന്താണ് ഇങ്ങനെ വ്യവഹാരങ്ങളൊന്നും വേണ്ട, വേറൊരു വിചാരിക്കുന്നു വ്യവഹാരമായിക്കൊള്ളട്ടെ, എന്തായാലും താൻ മുക്തനായല്ലോ, പിന്നെ വ്യവഹാരത്തിന് എന്താ കുഴപ്പം, വ്യവഹാരം തന്നെ ബാധിക്കുന്നില്ലല്ലോ. വ്യവഹാരം തന്നെ ബാധിക്കുന്നില്ലെങ്കിൽ വ്യവഹാരം കൊണ്ട് എന്താ ദോഷം? അപ്പൊ അതുകൊണ്ട് അതില് പിന്നെ രണ്ടില് രണ്ടും ഒരുപോലെ എന്നാണ് പറയുന്നത്. പക്ഷേ വിദ്യാലയസ്വാമി എന്ന് പറയുന്ന ആള് വിദ്വത് സന്യാസത്തിന്റെ പക്ഷത്താണ്. ഇത് പറയുന്ന വാസനാക്ഷയത്തിനും മനോനാശത്തിനും വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ കാര്യമാണ്, വ്യവഹാരമൊന്നും ബാധിക്കാതെ. അപ്പൊ ന്യൂനത എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരുടെ പ്രാരബ്ധം എന്നാ പറയുന്നത്. അല്ലല്ല, അത് പറയും. ഇത് ഇപ്പൊ മുക്തന്മാരുടെ കാര്യം പറയണം. മറ്റേത് ആത്മനോ മോക്ഷാർത്ഥം ചെയ്ത എന്നൊക്കെ പറയുന്നത് കർമ്മയോഗം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു. താൻ ചെയ്യുന്ന പ്രവൃത്തി തനിക്ക് ഗുണത്തിനുമായിരിക്കണം, ലോകത്തിന്റെ നന്മയ്ക്കുമായിരിക്കണം, അതിനുവേണ്ടി പറയും. ഇതങ്ങനെയല്ല, ഇത് മുക്തന്മാരുടെ കാര്യം പറയാം. പിന്നെ വേണമെങ്കിൽ അവിടെയും വ്യാഖ്യാനിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ബ്രഹ്മവിത്ത്, പിന്നെ മുക്തി എന്ന് പറയുന്ന ഇനിയും നേടാനല്ല, മുക്തനായി കഴിഞ്ഞു, ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷെ വിദ്വത് സന്യാസി എന്ത് ചെയ്യുന്നു? പറയുന്നത് പ്രവർത്തിക്കുന്നത് തന്റെ മുക്തിക്ക് വേണ്ടി തന്നെ. അത് അയാളുടെ പ്രാരബ്ധം കൂടെ അനുകൂലമായിരിക്കും. സുഖം അവിടെ പറയുന്നില്ല. സുഖം എന്ന് പറയുന്നത് ഈ ആനന്ദ ആവിർഭാവം എന്ന് പറയുന്നിടത്തും ഒരു അത് പറയുന്നത് അദ്വൈതികൾ അവിടെ കൊണ്ടുവന്ന് അത് എന്താണ് ഏറ്റവും നേരെ വെള്ളം കോരിയിട്ട് അവസാനം കുടമുടയ്ക്കുന്നു. യോഗശാസ്ത്രത്തിൽ പറയുന്നത് സുഖം എന്ന് പറയുന്നത് സമ്പ്രജ്ഞാത സമാധിയിലേ ഉള്ളു. അസംപ്രജ്ഞാതം എന്ന് വെച്ചാൽ സമാധിയുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ചെന്നാൽ പിന്നെ അവിടെ സുഖമില്ല. അപ്പൊ സുഖത്തിന് വേണ്ടി ആരും അവിടെ പോകുന്നില്ലെന്നാണ്. സമ്പ്രജ്ഞാത സമാധിയിൽ മാത്രമേ സുഖം. പിന്നെ ഈ ആനന്ദാവിർഭാവം എന്ന് പറയുന്ന അതുകൊണ്ടാണ് വിദ്യാരണ്യ സ്വാമി എന്നതിനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. സർവകാമാവാപ്തി എന്ന് പറഞ്ഞിട്ട് അതിന് സർവസാക്ഷിത്വം, സർവ അകാമഹതത്വം, സർവ ഭോക്തൃത്വം എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ അവിടെ ഒരു സുഖം എന്ന് പറയുന്നത് സാധാരണ സമാധിയിലൊരു സുഖം പ്രാപിക്കുന്നു എന്നുള്ള രീതിയിലല്ല പറയുന്നു. പിന്നെ പൊതുവെ ഇങ്ങനെ മുക്തിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് സർവ ദുഃഖ നിവൃത്തിയും ആത്യന്തിക ദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തി എന്നും പറയും. അപ്പൊ അങ്ങനെ ഒരു ആനന്ദപ്രാപ്തിയാണെങ്കിൽ എന്താണോ സമ്പ്രജ്ഞാത സമാധി തന്നെ കിട്ടും. അത് കളഞ്ഞിട്ടാണ് പിന്നെ പോകുന്നത് അസംപ്രജ്ഞാത സമാധി. അതല്ല സമാധിയുടെ ആനന്ദപ്രാപ്തിയല്ല സമാധിയുടെ ഏറ്റവും ഉയർന്ന നില. പിന്നെ ഈ അദ്വൈതികളൊക്കെ ഇങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നേയുള്ളു. പിന്നെ അവിടെ ആനന്ദം എന്ന് പറഞ്ഞാൽ അതിന് ആനന്ദം എന്ന് പറയും, അത് നിരതിശ ആനന്ദം എന്ന് പറയും, അത് മറ്റൊരു വിഷയമാണ്. ശരി.